അസ്ഥിസ്ഥി എന്ന് സകലോപരി നിൽപ്പതൊന്നേ സത്യം എന്ന് പറയുന്ന എന്താണ്? സമസ്തവും അനിത്യവും അസത്യമാകുന്നു. സമസ്തവും എന്ന് വെച്ചാൽ സമസ്ത പ്രപഞ്ചവും ഈ ബ്രഹ്മത്തിന്റെ അനുഭവം, സത് എന്ന ഈ അനുഭവം പിന്നെ ചെറുത്ത് സത്തെന്ന് പറയും, ചെറുത് സച്ചിദാനന്ദമെന്നും പറയും. എന്തായാലും അത് അതൊഴികെ സമസ്തവും എന്ന് പറയുന്നു. ഇത് അനിത്യമാണ്, അസത്യമാണ്. ഈ അനിത്യം എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അനിത്യം എന്ന് പറഞ്ഞാൽ നിത്യമല്ല, നശിച്ചു പോകുന്നതാണ്. അപ്പൊ നമ്മുടെ അനുഭവങ്ങളെല്ലാം മാറി മാറി വരുന്നു, വിഷയങ്ങൾ മാറി മാറി വരുന്നു. അനിത്യം എന്ന് പറഞ്ഞാൽ അതിന് തർക്കമുണ്ടാകും ഭൗതികവാദികളും സംബന്ധിച്ചു. അവരും പറയും ഒന്നും സ്ഥായിയല്ല, എല്ലാത്തിനും മാറ്റമുണ്ട്. പക്ഷെ അസത്യം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റും. അത് അദ്വൈതികൾക്ക് മാത്രമേ അത് പറയാൻ പറ്റൂ, അസത്യം. അസത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അസത്യം എന്താണ്? ഇതൊരു കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞിരിക്കുന്നു? ഇവിടെ ഓരോ അസത്യം എന്നുള്ളത് കൃത്യമായി പറഞ്ഞിരിക്കുന്ന എവിടെയാണ്? അസത്യദർശനം. അസത്യം എന്ന് പേര് തന്നെ പറഞ്ഞിരിക്കുകയല്ലേ ഇവിടെ. അവിടെ മനോമയ വിധം സർവന്ന മനക്വാവി വിദ്യത നീലാവിശദാത്മനി എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞ് എന്താ പറയുന്നത്? അഖിലം വിവർത്തം. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ എന്താണോ വിവർത്തമാണെന്ന് പറഞ്ഞാൽ ഭ്രാന്തിയാണെന്നാണ്, ഒരു ഭ്രമം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇതിനോട് യോജിക്കാൻ പറ്റില്ല. പക്ഷെ അദ്വൈതിയുടെ സിദ്ധാന്തമാണ്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അസത്യം ജഗത്ത് അസത്യമാണ്, ജഗത്ത് വിവർത്തമാണ്, ഭ്രാന്തിയാണ്. ഭ്രാന്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഭ്രമാത്മകമായ ഒരു അനുഭവമാണ് ജഗത്ത് എന്ന്. ആൾക്കാർക്ക് ഇതിനോട് യോജിക്കാൻ വയ്യാത്ത കാര്യം ഒന്നാമത് നമുക്ക് ഭ്രമം ഉണ്ടാകുമെന്ന് എല്ലാവരും അംഗീകരിക്കും. നമുക്ക് ഭ്രമം ഉണ്ടാകാറുണ്ട്, രജ്ജുസർപ്പം എല്ലാവർക്കും ഉണ്ടാകും. അതവിടെ അത്രയേ ഉള്ളൂ, അതവിടെ ഒതുങ്ങുന്ന ഒരു കാര്യവുമാണ്. അല്ല ജഗത്ത് ഈ പ്രപഞ്ചാനുഭവം ഭ്രമം എന്നുള്ള കാര്യം അദ്വൈതി അല്ലാതെ ആരും അംഗീകരിക്കും. പക്ഷെ അദ്വൈതിയുടെ സിദ്ധാന്തം അതാണ്, ഈ ജഗത്ത് അനുഭവം മൊത്തം തന്നെ ഭ്രമമാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് മനസ്സിലാക്കണം. എന്താണ് അസ്ഥി? അസ്ഥി എന്നുള്ള അനുഭവം ഉണ്ട്, അത് സത്യമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ സത്യത്തിന്റെ അനുഭവം ഉണ്ട്. എന്നാൽ പ്രപഞ്ചം ബ്രഹ്മവുമാണ്, രണ്ടും പറയുന്നുണ്ട്. പക്ഷെ സാധാരണ ആൾക്കാരെന്താ പറയുന്നത്? ഇത് നമ്മള് ബ്രഹ്മമായിട്ടല്ല അറിയുന്നു, പുസ്തകത്തെ പുസ്തകമായിട്ടും അറിയുന്നു. എന്താ ബ്രഹ്മം? ഒരു വസ്തു നമ്മൾ അതായിട്ട് അറിയുമ്പോൾ അങ്ങനെ ബ്രഹ്മമാകും. അതായിട്ടറിയും മാത്രമല്ല, പുസ്തകത്തിന് നമ്മൾ സത്യമായിട്ടാണ് അറിയുന്നത്, ഉള്ളതായിട്ട്. അവിടെയാണ് അദ്വൈതികൾ ഇതിനെ രണ്ടാക്കുന്നത്. പറയുന്നത് അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പുസ്തകത്തെ നിങ്ങൾ ഉള്ളതായി അറിയുന്നു, ആ ഉള്ളത് എന്ന് പറയുന്നത് അത് സത്യം തന്നെ. പക്ഷെ അവിടെ വിശേഷ്യം എന്ന് പറഞ്ഞ ആ പുസ്തകം അത് ഭ്രാന്തിയാണ്. ഇതിനാണ് ഗുരു പറയുന്നത് ഉലകവും ഉള്ളതുമായി കലർന്ന് നിൽക്കുന്നില്ല, ഇത് കലർന്ന് നിൽക്കുകയാണ്. കലർന്ന് നിൽക്കുക എന്ന് വെച്ചാൽ കലർന്ന അനുഭവമാണ്. ഇതിനാണ് അദ്വൈതികള് വ്യത്യാസം വിവർത്തം എന്ന് പറയുന്നത്, ഭ്രാന്തി എന്ന് പറയുന്നത്, ഭ്രമം എന്ന് പറയുന്നത്, മായ എന്ന് പറയുന്നത്, സ്വപ്നം പോലെ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു കാര്യം പറയാണ്, ഉലകവും ഉള്ളതുമായി കലർന്നിരിക്കുന്നു, ഇത് സത്തയും പുസ്തകവുമായിട്ട് കലർന്നാണ് നമുക്ക് അനുഭവം. അപ്പൊ ഇത് സത്യം എന്ന് ഇപ്പൊ ഒരാൾ പറഞ്ഞാൽ അയാളെ കുറ്റം പറയാൻ പറ്റില്ല എന്നുകൊണ്ടായിട്ട് അനുഭവം ഈ കലർന്ന അനുഭവം. കാരണം അയാൾ വ്യക്തമായി പറയുന്നു പുസ്തകം ഉള്ളതാണെന്ന്. അപ്പൊ എങ്ങനെ അയാള് പറയുന്നത് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല, കാരണം സത്യാനുഭവം ഉണ്ട് പുസ്തകത്തിൽ. പിന്നെ ഇതിനെങ്ങനെ ബ്രഹ്മം എന്ന് പറയാൻ പറ്റും? ഇതാണ് രണ്ടിന്റെ അനുഭവത്തോടെ അദ്വൈതം അംഗീകരിക്കുന്നു. സത്യാനുഭവവും ഭ്രമാനുഭവവും രണ്ടും ഏകപക്ഷീയമായി. ഇതൊക്കെ ഭ്രമം എന്നല്ല പറയുന്നത്. നമ്മുടെ പുസ്തകം എന്നുള്ള അനുഭവം പോലും ഇതാണ് സത്യത്തിന്റെയും ഭ്രമത്തിന്റെയും അനുഭവമാണ്. അസ്ഥി എന്നുള്ളത് അത് മാത്ര സത്യം, അത് ഒന്നേ സത്യം എന്ന് പറഞ്ഞ പുസ്തകം ബ്രഹ്മമാണ്. അപ്പൊ നമ്മൾ ഭൗതികമായി സത്യമായി അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്താണ് അത് സത്യമായിക്കൊള്ളണമെന്നില്ല എന്നുള്ളതാണ് ഈ ഭൗതിക ലോകത്തിൽ. ഇത് തന്നെയാണ് അനുഭവം. എല്ലാവരും നമ്മുടെ അനുഭവം അങ്ങനെയാണ്. നമ്മളിപ്പോ നമ്മുടെ അനുഭവം എന്താണ്? സൂര്യൻ നമ്മളെ ചുറ്റുന്നു, ഭൂമി നിശ്ചലമായിരിക്കുന്നു. ഇത് പ്രപഞ്ച അനുഭവമാണ്, രജിസർക്ക അനുഭവമാണ്. ഈ അനുഭവം ശരിയാണ്, ഭ്രാന്തിയാണ്. എന്തുകൊണ്ട്? ചലിക്കുന്ന ഭൂമി നമുക്ക് നിശ്ചലമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ അനുഭവം, നമ്മുടെ ഇന്ദ്രിയാനുഭവം, ഇത് മനസ്സും പഞ്ചേന്ദ്രിയങ്ങളും കൂടി നമുക്ക് തരുന്ന ഈ അനുഭവം, ഇത് സത്യമാണ്. ആണോ? ഭൗതികവാദികൾക്കും ഭ്രമത്തെ അംഗീകരിച്ചേ പറ്റൂ. രജ്ജുസർപ്പത്തിലല്ല, പ്രപഞ്ച അനുഭവത്തിൽ തന്നെ നമുക്ക് ഭ്രമാത്മകമായ അനുഭവം ഉണ്ട് എന്നുള്ള അംഗീകരിച്ചു. കാരണം ഭൂമിയുടെ പേര് തന്നെ അചല എന്നാണ്, ചലിക്കാത്തതെന്നാണ് പഴയകാലത്ത് പേരിട്ട് അങ്ങനെയാണ്. പക്ഷെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള ചലനമല്ല, പല തരത്തിലുള്ള ചലനമാണ്. എന്നിട്ട് നമ്മൾ എന്ത് പറയുന്നു? ഭൂമിയെ നമ്മൾ അത് വളരെ അതിന് പല കാരണങ്ങളും കാണും. അത് പറയും ഭൂമിയുടെ ഈ വലിപ്പം വലുത്, ഒരു പന്തിന്റെ പുറത്ത്, ഒരു ഫുട്ബോളിന്റെ പുറത്ത് ഒരു ഉറുമ്പ് സഞ്ചരിക്കുകയാണെങ്കിൽ ആ ഫുട്ബോള് കറങ്ങുമ്പോൾ അത് സ്വയം കറങ്ങുന്നതായിട്ട് അനുഭവപ്പെടുത്തില്ല. അതാണ് നമ്മുടെ അവസ്ഥ. അങ്ങനെ അനുഭവപ്പെടത്തില്ല. ഭൂമിയുടെ ഒരു ചലനം എന്ന് പറയുന്ന സ്പിന്നിങ്, സ്പിന്നിങ് എന്ന് വെച്ചാൽ പമ്പരം കറങ്ങും പോലെ അത് കറങ്ങും. അത് 460 മീറ്റർ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡ് 460 മീറ്റർ അത് തിരിയുന്നു ഭൂമദ്ധരേഖ. അടുത്ത് നമ്മളതിനടുത്ത് താമസിക്കുന്ന പോലെ, പക്ഷെ നമ്മൾ ഒരു സെക്കൻഡ് 460 മീറ്റർ നമ്മൾ നീങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് അനുഭവമുണ്ടോ? മറ്റത് എന്താണ്? ശാസ്ത്രസത്യമാണ് ഇതിങ്ങനെ തിരിയുന്നു എന്നുള്ളത്, കഥയല്ല, പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ്. പുരാണങ്ങളിൽ പറയുന്നതല്ല അത്. ഇപ്പൊ 460 മീറ്റർ പെർ സെക്കൻഡിൽ നമ്മളിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിലും നമ്മൾ ഞാനിപ്പോ പറയുന്നത് എന്താണ്, ഞാൻ അവിടെ ഇരിക്കുകയാണ് സ്ഥിരമായിട്ട്. ഈ സ്ഥിരതയുടെ അനുഭവം ഇത് ഭ്രാന്തിയാണോ അതോ യഥാർത്ഥമാണോ? അപ്പൊ ആ ഒരു ചലനം വാസ്തവത്തിൽ നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പൊ ബ്രഹ്മത്തെ നമുക്ക് അംഗീകരിച്ചത് മറ്റൊന്നും എന്താണ്? ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. പെർ സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. ഒരു സെക്കൻഡ് 30 കിലോമീറ്റർ, സെക്കൻഡിലാണ്, മണിക്കൂറല്ല. നമ്മുടെ കാറിന്റെയൊക്കെ സ്പീഡ് നമ്മൾ കാറിന്റെയും ട്രെയിനിന്റെയും പ്ലെയിനിന്റെയൊക്കെ നമ്മൾ മണിക്കൂറിലാണ് കണക്കാക്കുന്നത്. ഇത് സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ സൂര്യൻ പിന്നെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അറിയുന്നുണ്ട് ഇപ്പൊ രണ്ട് സ്പീഡ്, ഒന്ന് ഭൂമിയുടെ സ്പിന്നിങ്, ആ സ്പീഡ് നമ്മൾ അറിയുന്നില്ല. ഒന്ന് ഭൂമി സൂര്യനെ കറങ്ങുന്നു ഇത്രയും വേഗത്തിൽ സെക്കൻഡിൽ 330, ഇതൊക്കെ ഏകദേശ കണക്കുകളാണ്, 30 കിലോമീറ്റർ നിങ്ങൾ കൃത്യമാണ്, ഇത് മാത്തമെറ്റിക്കൽ കാൽക്കുലേഷനാണ്. ശാസ്ത്രജ്ഞന്മാർ കണക്കിലൂടെ കൂട്ടിയെടുക്കുന്നതാണ് ഈ സ്പീഡൊക്കെ. പക്ഷെ ആ അത് നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് സോളാർ സിസ്റ്റം? സൗരയൂഥം. ഈ സൗരയൂഥം എന്ന് പറയുന്നത് നമ്മള് ഭൂമി ഉൾപ്പെടെ സൂര്യനും ചേർന്നു പെർ സെക്കൻഡിൽ 251 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. സൂര്യൻ നിശ്ചലമല്ല, 251 കിലോമീറ്റർ പെർ സെക്കൻഡിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് 3 വേഗതകൾ, ഒന്ന് ഭൂമിയുടെ സ്പിന്നിങ്, പിന്നെ ഭൂമി സൂര്യനെ ചുറ്റുന്നത്, ഭൂമിയും സൂര്യനും എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മുടെ ഗാലക്സി മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സി ഒരു കേന്ദ്രത്തെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു കേന്ദ്രത്തെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 3 സ്പീഡ്. ഇനി അതുമാത്രമല്ല, നമ്മുടെ ഗാലക്സി എന്ന് അതിവേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കിലോമീറ്ററിലൊന്നും കണക്കാക്കാൻ പറ്റും, നമ്മളതറിയുന്നില്ല. അതിൽ നമ്മളും പോകുന്നുണ്ട്. ഇനിയൊരു വേഗതയുണ്ട്, വളരെ അത്ഭുതകരമായ ഒരു വേഗത. അതിന് എക്സ്പാൻഷൻ ഓഫ് യൂണിവേഴ്സ് എന്ന് പറയും, പ്രപഞ്ച വികാസം. എന്നുവെച്ചാൽ നമ്മളിപ്പോ രണ്ട് രണ്ട് കുറ്റി രണ്ടിടത്ത് അടിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഈ പ്രപഞ്ചത്തിൽ എവിടെയായാലും ശരി, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള വികാസം അതിവേഗതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അനുഭവിക്കുന്നു, നമ്മൾക്ക് അത് അറിയാൻ പറ്റുന്നില്ല. നമുക്ക് അളന്നും അറിയാൻ പറ്റുന്നില്ല. ഇതൊക്കെ എന്താണ് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിവിടുന്ന് റോക്കറ്റ് വിട്ടാൽ അത് ചന്ദ്രനിൽ പോയി ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇറങ്ങുന്നത്. ഈ കാൽക്കുലേഷൻ എല്ലാം ശരിയായി വരുന്നതുകൊണ്ടാണ് സൂര്യനിലേക്ക് റോക്കറ്റ് വിട്ടപ്പോൾ അത് അതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നത്. ആ ഉപഗ്രഹം ഇതൊക്കെ കാൽക്കുലേഷനിലൂടെ ശരിയെന്ന് തെളിയിച്ച കാര്യമെന്ന് വെച്ചാൽ ശാസ്ത്രീയ സത്യം, സയന്റിഫിക് ട്രൂത്താണ്. പക്ഷേ ഒരു ചലനവും നമുക്കറിയുന്നില്ല. നമ്മള് ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഞാനിവിടെ ഈ കസേരി നിശ്ചലമായിരിക്കുകയാണ്. ഇതാണ് ഭ്രാന്തി. ഇതെന്താണ് പ്രപഞ്ചം മൊത്തത്തിൽ തന്നെ നമുക്ക് ഭ്രാന്തമായിട്ട് അനുഭവപ്പെടുന്നു യഥാർത്ഥമായിട്ട്. അപ്പൊ നിശ്ചല ചലനത്തിൽ നമ്മൾ നിശ്ചലത അനുഭവപ്പെടുന്നതാണ് ഭ്രാന്തി. ഇനി ചലനത്തിലും ഭ്രാന്തിയുണ്ട്. നമ്മുടെ ഈ ചലനമൊക്കെ നമ്മൾ വളരെ, നമ്മൾ കാറ് സഞ്ചരിക്കുന്നു, ഇപ്പൊ സ്പീഡ് ലിമിറ്റ് ഉണ്ട്, 80 കിലോമീറ്ററേ കാർ ഓടിക്കാവും. അപ്പൊ നമ്മൾ സ്പീഡോമീറ്ററിൽ നോക്കുമ്പോൾ, ഇന്ന് റോഡേ വണ്ടി ഓടിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം, കൂടുതലായ ഉടൻ ക്യാമറയിൽ പിടിക്കും. 80 കിലോമീറ്റർ കുഴപ്പമില്ല. 80 കിലോമീറ്റർ നമ്മൾ പറയുന്ന എന്താണ്? ആ കാറിന്റെ സ്പീഡാണ്. കാർ 80 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കും. അപ്പോൾ കാറിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ഞാനും വിചാരിക്കുന്ന എന്താണ്? ഞാൻ 80 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്നു. അപ്പൊ എന്റെ ധാരണ എന്താണ്? കാർ 80 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നതുകൊണ്ട് എനിക്ക് 80 കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പറ്റുമെന്നുള്ള എന്റെ ഒരു ഭ്രാന്തിയാണ്. വാസ്തവത്തിന് ഞാൻ എത്ര കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു? അങ്ങനെ കാറ് സഞ്ചരിക്കുന്ന സ്പീഡിൽ ഞാൻ സഞ്ചരിച്ചേ പറ്റൂ എന്നാണ് ഞാൻ ധരിക്കുന്നത്. ഞാൻ ഡ്രൈവറാണ്. കാറ് പോകുമ്പോൾ ഞാൻ പോകുന്നില്ല മുമ്പോട്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാ ഇവിടെ വരുന്നത്? പത്തനംതിട്ടയിൽ ഞാൻ നിശ്ചലമാണെങ്കിൽ കാറിൽ ഞാൻ ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിശ്ചലമല്ല. കാർ എത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നു, ആ വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് എന്റെ ഭ്രാന്തിയാണ്. എന്തുകൊണ്ട്? എന്റെ വേഗത എന്ന് പറയുന്നത് ഭൂമിയുടെ സ്പിന്നിങ്, ഭൂമി സൂര്യനെ ചുറ്റുന്നത്, സൂര്യൻ ഈ മിൽക്കി വേ സഞ്ചരിക്കുന്നത്, പ്രപഞ്ചത്തിന്റെ എക്സ്പാൻഷൻ, ഇത് നമുക്ക് കണക്ക് കൂട്ടാൻ വയ്യാത്ത വേഗതയിലാണ് എന്റെ സഞ്ചാരം. അത് ഈ ഭൂമിയുടെ സഞ്ചാരത്തെക്കാളും വലിയ സഞ്ചാരമാണ്. പക്ഷെ അതൊന്നും എനിക്ക് അനുഭവപ്പെടുന്നില്ല. എന്റെ ബുദ്ധിക്ക് അതൊന്നും ഗ്രഹിക്കാനേ പറ്റുന്നില്ല. അത് ഭ്രാന്തിയാണ്. എന്താണ്? ഞാൻ 80 കിലോമീറ്റർ സഞ്ചരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. എന്താണ്? ഞാൻ 80 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ശാസ്ത്രീയ സത്യം എന്താണ്? എന്റെ സ്പീഡ് എനിക്ക് തന്നെ നിശ്ചയമുണ്ട്. അങ്ങനെ ഒരു ബോധം വേണമെങ്കിൽ നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ഒരു ശാസ്ത്രീയമായ രീതിയിൽ ഫിസിക്സിന്റെ നിയമങ്ങളനുസരിച്ച് നമ്മൾ കണക്കാക്കിയാലേ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷനിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്റെ ഭ്രാന്തി മാറും. ഞാൻ ഈ പറയുന്ന 80 കിലോമീറ്റർ അല്ല സഞ്ചരിക്കുന്നതെന്നുള്ള എന്റെ ഭ്രാന്തി മാറണമെങ്കിൽ എന്ത് വേണം? എനിക്ക് ഈ നിയമങ്ങളെ കുറിച്ചൊക്കെ ഒരു ധാരണ വേണം. എന്ത് നിയമം? ഞാൻ കാറിൽ സഞ്ചരിക്കുന്നു, ഞാൻ സഞ്ചരിക്കുന്നു, അതല്ല എന്റെ സ്പീഡ്. എന്റെ സ്പീഡെന്ന് പറയുമ്പോൾ ഞാൻ ഭൂമിയുടെ ചലനത്തെയും എടുക്കണം, സോളാർ സിസ്റ്റത്തിന്റെ ചലനത്തെ എടുക്കണം, ഭൂമിയുടെ രണ്ടു തരത്തിലുള്ള ചലനത്തെ എടുക്കണം, യൂണിവേഴ്സ് എക്സ്പാൻഷൻ എടുക്കണം. അങ്ങനെ വരുമ്പോൾ എനിക്ക് എന്റെ സ്പീഡ് മനസ്സിലാക്കാൻ വെറും എന്താണ് മാത്തമെറ്റിക്കൽ ഇക്വേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതിനപ്പുറം എനിക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടാകും. അതൊരു കണക്കായിട്ട് എന്റെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ ശരി ഇതാണല്ലേ, ആ കണക്ക് നമുക്ക് എന്താണ് ആ ഇക്വേഷൻ എഴുതി വെച്ചാൽ നമുക്ക് മനസ്സിലാകത്തു. കാരണം അത് വളരെ സങ്കീർണമാണ്, വളരെ ഉയർന്ന തലത്തിൽ കണക്ക് പഠിച്ച ഒരാൾക്ക് മാത്രമേ ആ കണക്ക് ബോധ്യപ്പെടും. അപ്പോൾ അയാൾക്കാണ് ആ ഭ്രമം മാറുന്നത്, ബാക്കി നമ്മുടെ ഭ്രമം മാറുന്നില്ല. അയാൾ പറയാ അങ്ങനെയാണെങ്കിൽ എന്താണ് സ്പീഡിനെ കുറിച്ചുള്ള എന്റെ ധാരണ, എന്റെ ഒരു ധാരണയാണ് ഞാൻ ഇത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നത്, അതല്ല സത്യം, അതിന് എത്രയോ അപ്പുറമാണ് എന്റെ സ്പീഡ്. അപ്പൊ അങ്ങനെ ഒരു വലിയ സ്പീഡിൽ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ പറയുന്നു 10 കിലോമീറ്റർ സ്പീഡ് നടക്കുന്നു. ഗൂഗിളിലൊക്കെ നോക്കി അറിയാമല്ലോ കാലന്തടയായിട്ട് സഞ്ചരിക്കുന്നു, കാറിൽ പോകുന്നു, ട്രെയിനിൽ പോകുന്നു, ഇതൊക്കെ എന്താണ് പെർ അവർ ഇത്ര കിലോമീറ്റർ സഞ്ചരിക്കാം, ഇത്ര ദൂരെയാണ്, ഇതൊക്കെ നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ അത് കണക്കുകൂട്ടുന്ന അവർക്കറിയാം, ആ ശാസ്ത്രത്തിനറിയാം എന്താണ്. ഇതൊക്കെ വെറും ആപേക്ഷികമാണ്, ഇത് അല്ല ശാസ്ത്രീയ സത്യത്തിനപ്പുറമാണ്. അപ്പൊ അവിടെയൊക്കെ നമുക്കെന്താണ് നമ്മൾ നിശ്ചലത എന്ന് പറയുന്നിടത്തും നമ്മൾ ചരിക്കുന്നു എന്ന് പറയുന്നിടത്തും എല്ലാം നമ്മുടെ അനുഭവങ്ങളെല്ലാം ഭ്രാന്തിയാണ്. ഇത് ചലനത്തെ സംബന്ധിച്ചുള്ള ഭ്രാന്തി, ഇതുപോലെ സയൻസിലെ കളറുകളെ സംബന്ധിച്ചുള്ള ഭ്രാന്തിയെക്കുറിച്ച് പറയുന്നു, പലതരത്തിലുള്ള ഭ്രാന്തികളെ കുറിച്ച് സയൻസ് തന്നെ പറയുന്നു. പക്ഷെ അദ്വൈതി പറയുന്നത് വേറെ രീതിയിലാണ്, നമ്മൾ ചർച്ച ചെയ്യും. ഭ്രാന്തി എന്ന് പറയുന്ന ഒരു ആശയം കേൾക്കുമ്പം തന്നെ തള്ളിക്കളയാൻ പാടില്ല. എന്താണ് ഭ്രാന്തി? പ്രപഞ്ചം ഭ്രാന്തി. ഇത് പ്രപഞ്ചമല്ലേ, പ്രപഞ്ചത്തിൽ നമ്മുടെ ദൈനംദിന അനുഭവത്തിലെ ഈ ചലനത്തിലെ നിശ്ചലതയും ചലനത്തിൽ തന്നെ ഭ്രാന്തി വരുന്നു. അപ്പോ ശരിക്കുള്ള ശാസ്ത്രീയ അവബോധമുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലും എന്റെ അനുഭവത്തിൽ പിന്നെ എങ്ങനെയായിരിക്കും? ഞാൻ വീണ്ടും 80 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കും, ഞാൻ ട്രാഫിക് റൂള് വയലേറ്റ് ചെയ്യുന്നില്ല, എനിക്ക് ഫൈൻ കിട്ടുന്നില്ല, ഫൈനൊന്നും വരുന്നില്ല, ക്യാമറ പറയുന്നു ഞാൻ 80 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്നതാണ്, ഇതെല്ലാം എന്താണ്? ഭ്രാന്തിയാണ്. എനിക്കും ഞാനും ഭ്രാന്തിയിലാണ്, ട്രാഫിക് പോലീസുകാരൻ ഭ്രാന്തിയിലാണ്, ക്യാമറ ഭ്രാന്തിയിലാണ്, ഇതൊന്നുമല്ല എന്റെ സ്പീഡ് എന്ന് പറയുന്നത് സയൻസ്. പക്ഷെ അനുഭവം എന്താണ്? അനുഭവം നമ്മൾ സയൻസിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ നമ്മുടെ അനുഭവം ഭ്രാന്തി. അപ്പൊ ഭ്രാന്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ എതിർക്കും, എന്തോന്ന് ഭ്രാന്തി, മായ എന്ന് പറഞ്ഞാൽ ഭ്രാന്തി എന്നാണ്. അപ്പോ സയൻസും ഭ്രാന്തി അംഗീകരിക്കുന്നുണ്ട്, അത് അദ്വൈതി പറയുന്നതും അതും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒന്നല്ലേ ഞാൻ പറയുന്നത്. പക്ഷെ ഭ്രാന്തി എന്ന് പറയുന്ന ഒരു ആശയം കേൾക്കുമ്പോൾ തന്നെ പുച്ഛത്ത് തള്ളിക്കളയാൻ പറ്റും. പിന്നെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ഭ്രാന്തിയെ സയൻസ് അംഗീകരിക്കുന്നുണ്ടെങ്കിലും സത്യം എന്ന് പറയുന്ന ഒന്നിനെ സയൻസ് അംഗീകരിക്കുന്നു, ഇതാണ് പ്രശ്നം. അത് സയൻസ് അംഗീകരിക്കുന്നു. എന്താണ് സർവവ്യാപിയായി ഏകമായി ഇരിക്കുന്ന ഒരു സത്യത്തിൽ ഈ ഭ്രാന്തി എന്നുള്ള ഭാഗം വരുമ്പോഴാണ് അംഗീകരിക്കുക. അദ്വൈതി പറയുന്നത് സയൻസ് പറയുന്നത് നമ്മുടെ വ്യത്യാസമല്ല. അങ്ങനെ വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്, അത് വേറെ കാര്യം, വിശ്വാസം എല്ലായിടത്തും. പക്ഷെ സിദ്ധാന്തപരമായി അത് അദ്വൈതി പറയുന്നത് പോലെ ഭൗതികശാസ്ത്രം പറയുന്നു ഒന്നേ സത്യം, അത് മാത്രമാണ് സത്യം. ഉലകവും ഉള്ളതുമായി കലർന്നു നിൽക്കുന്നു. അതിൽ ആ ഉള്ളത് എന്ന് പറയുന്ന എന്താണ് നമ്മുടെ ഈ അനുഭവം? സത്ത് എന്ന് പറയുന്ന അനുഭവം അത് പരമാർത്ഥമാണ്, നിത്യമാണ്, അത് ഭ്രാന്തിയല്ല. ഇവിടെയാണ് സയൻസും ഈ പറയുന്ന അദ്വൈതവും തമ്മിൽ ഒരു പൊരുത്തക്കേട് വരുന്നത്. ഈ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ പറയുന്നതായിട്ട് എന്താ ബന്ധം? ഞാൻ പറയുന്നു ഇതുമായിട്ടൊരു ബന്ധമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത്രയും ചെറുതാക്കി കാണരുത്, അത് അതിലും വലുതാണ്. മനസ്സിലായോ? ഇതെന്ന് പറയുന്നത് എന്താണ്? സ്വാമി പറയുന്നത് സ്വാമിയുടെ വ്യക്തിപരമായ ഭ്രാന്തിയെ കുറിച്ചാണ്. ഞാൻ പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉള്ള ഭ്രാന്തിയെ കുറിച്ചാണ്. കാരണം രണ്ടും നിങ്ങളുടെ വ്യത്യാസം, വ്യക്തിപരമായി നമുക്ക് പല ഭ്രാന്തികളും ഉണ്ടാവും. എനിക്കും ഉണ്ടാവും, സ്വാമിക്കും ഉണ്ടാവും, ഏറെ അതല്ല ഞാൻ പറയുന്നത്. എന്താണ് ഇത്? സർവ്വ മനുഷ്യർക്കുമുള്ള പ്രപഞ്ച അനുഭവത്തിൽ വരുന്ന ഭ്രാന്തിയാണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയോജിപ്പിക്കരുത്. മനസ്സിൽ എന്തോ ഒക്കെ എന്തിനോ വേണ്ടിത്തന്നെ തിളക്കുകയാണ്. അത് എന്തിനു വേണ്ടിയെന്നും അറിയത്തില്ല, എന്താണെന്നും അറിയത്തില്ല. അങ്ങനെ ഈ പറഞ്ഞ വിഷയത്തിലേക്ക് വാ. സാമ്പാർ തിളയ്ക്കും പോലെ കടന്ന് തിളയ്ക്കാതെ പറഞ്ഞ വിഷയത്തിലേക്ക് വരിക. ഇതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കാനോ ഭേദഗതി വരുത്താനോ ഉണ്ടെങ്കിൽ അത് പറ. മറ്റത് അങ്ങനെയല്ല, അത് നമ്മള് വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതൊന്നും ഞാൻ പറഞ്ഞിട്ടേയില്ല, ഇന്ന് ആ കാര്യമേ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്ന വിഷയം എന്ന് പറയുന്നത് അതിൽ നിന്നുകൊണ്ട് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഉടനെ അത് കേട്ടപ്പോൾ ഇങ്ങനെ നേരെ അടുക്കളയിലും അവിടെ അവിടെ നടന്ന സംഭവങ്ങളും അതും ഇതുമെല്ലാമായിട്ട് കൂടിയണക്കാൻ ഞാൻ ഈ പറയുന്നതിന്റെ അടുത്തൊന്നും എത്തത്തില്ല. ഭ്രാന്തി എന്ന് പറയുന്ന ഒരു ആശയം സർവസാധാരണമായി എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അത് എന്താണ്? ആധുനിക ശാസ്ത്രവും അംഗീകരിക്കുന്ന കാര്യമാണ്. ഭ്രാന്തി എന്ന് പറയുന്ന ഒരു ആശയത്തെ എതിർക്കാൻ പാടില്ല. അതിന് ഞാൻ രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളിങ്ങനെ ഒരുപാട് ഭ്രാന്തിയിൽപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പ്രാപഞ്ചികമായ അനുഭവങ്ങൾ, ബഹിരാകാശത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. അദ്വൈതിയുടെ ഭ്രാന്തിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഭ്രാന്തി എന്ന് പറയുന്ന ആശയം ശരിയോ തെറ്റോ, പിന്നെ അത് അദ്വൈതത്തിൽ ഭ്രാന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കാര്യമാണ്. അത് ഭൗതികശാസ്ത്രം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ, ഈ ബോധിസാധനത്തിന്റെ അംഗീകാരം അവന് വേണമോ വേണ്ടോ, അതൊക്കെ മറ്റു വിഷയങ്ങളാണ്. ഓരോ ഒരു സബ്ജക്ട് എന്ന് പറയുമ്പോൾ അത് അതായിട്ട് നമ്മൾ മനസ്സിലാക്കും. പാടുകയും പോലും ഇതുമായിട്ടൊന്നും ബന്ധമില്ല. പലരും ഭ്രാന്തി എന്ന് പറയുമ്പോൾ പലരും ഭ്രാന്തിയാണ് എതിർക്കുന്നത്. എന്താ ഭ്രാന്തി? അത് ഞാൻ പറഞ്ഞത് സത്യം. ഭ്രാന്തി എന്ന് പറയുന്ന ആശയത്തെയാണ് ആൾക്കാർ എതിർക്കുന്നത്. എന്തോന്ന് ഭ്രാന്തി? ജഗത്തിൽ അങ്ങനെ ഭ്രാന്തിയുണ്ടോ? അപ്പൊ നമ്മുടെ പ്രപഞ്ച അനുഭവത്തിൽ ഭ്രാന്തി ഉണ്ടെന്നുള്ള കാര്യമാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞത്. അദ്വൈതി പറയുന്നതും ഈ പറഞ്ഞതുമായിട്ടൊരു വ്യത്യാസമുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞ എന്താണ്, നമ്മുടെ പ്രപഞ്ച അനുഭവത്തിൽ നമുക്ക് ഭ്രാന്തിയുണ്ട്, അതിന് ചലനവും നിശ്ചലതയും നമ്മുടെ അനുഭവത്തിൽ പറഞ്ഞാണ്. അപ്പൊ ഭ്രാന്തി എന്ന് പറയുന്നത് സ്വീകരിക്കുന്നു. പ്രപഞ്ച അനുഭവത്തിൽ നമുക്ക് ഭ്രാന്തമായ അനുഭവങ്ങളുണ്ടെന്ന് പറയുന്നത് അദ്വൈതി പറയുന്നതുമായിട്ട് വ്യത്യാസമാണ്. അദ്വൈതി എന്താ പറയുന്നത്? അത് പറ. ഈ ഭ്രാന്തി എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് അദ്വൈതി പറയുന്നത് എന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താണോ, നമ്മുടെ ആധുനിക ശാസ്ത്രവും നമ്മുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭ്രാന്തിയാണ്. പ്രപഞ്ച അനുഭവത്തിൽ നമുക്ക് ഭ്രാന്തിയാണ്. നമുക്ക് ഓരോരുത്തർക്കുണ്ട് ആ ഭ്രാന്തിയിൽ നിന്ന് നമ്മൾക്ക് ആർക്കും മോചനമില്ല. എല്ലാവരും ആ ഭ്രാന്തിയിലാണ്. ഞാനിപ്പോ ഇവിടെ നിശ്ചലമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഭ്രാന്തിയാണ്. അത് ഒരു സയന്റിഫിക് ട്രൂത്തല്ല, ശാസ്ത്രീയ സത്യമല്ല. ഇനി അദ്വൈതി പറയുന്ന ഭ്രാന്തിയും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങൾ കുറെ കാലം കൊണ്ട് അദ്വൈതി അദ്വൈതം കേട്ടോണ്ടിരിക്കുക. ആ അതാണ് അതിന്റെ പറയുന്നത്. അദ്വൈതി പറഞ്ഞ പ്രപഞ്ച അനുഭവമേ ഭ്രാന്തി എന്നാണ് അദ്വൈതി പറഞ്ഞത്. നേരത്തെ പറഞ്ഞ ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണോ, അതിവിടെ പറയണം. ആ കറക്റ്റ്. നിജ പ്രപഞ്ച അനുഭവത്തിൽ നമുക്ക് ചില ഭ്രാന്തികളുണ്ടെന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ പ്രപഞ്ച അനുഭവത്തിൽ ഭ്രാന്തി ഉണ്ടെന്നല്ല പറയുന്നത്. പിന്നെയോ, ഈ പ്രപഞ്ച അനുഭവം മൊത്തം ഭ്രാന്തി എന്നാണ്. അപ്പോൾ രണ്ടു മൂന്നിന് വ്യത്യാസമാണ്. ഇതുവരെ ഞാൻ പറഞ്ഞതും ഇതുവരെ പറയുന്നതും തമ്മിൽ വ്യത്യാസം. പ്രപഞ്ചാനുഭവം മുഴുവൻ ഒരു ഭ്രാന്തിയാണ് എന്നാണ് അദ്വൈതിയുടെ നിലപാട്. ആ വ്യത്യാസം മനസ്സിലാക്കും. മറ്റങ്ങനെയല്ല, നമ്മുടെ പ്രപഞ്ച അനുഭവത്തിൽ നമുക്ക് എന്താണ് സർവ മനുഷ്യർക്കും സർവസാധാരണമായി ഭ്രാന്തമായ അനുഭവങ്ങളുണ്ട്. അത് ഭ്രാന്തമായ അനുഭവങ്ങൾ ഉണ്ടെന്ന് എന്തുകൊണ്ട് സയൻസിന് എന്തുകൊണ്ട് പറയാൻ കഴിയുന്നു? കാരണം അവർ നമ്മുടെ പ്രപഞ്ച അനുഭവത്തെക്കുറിച്ച് ഗവേഷണ പഠനങ്ങൾ നടത്തിയിട്ട് അവരിതിന്റെ പിന്നിലുള്ള ചില ശാസ്ത്രീയ സത്യങ്ങൾ കണ്ടെത്തി. അതാണ് ചലനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അവർ കണ്ടെത്തി. അത് പഴയ ആൾക്കാർക്ക് ഇല്ലാത്ത അറിവാണ്. പഴയ ആൾക്കാർ വിചാരിച്ച എന്താണ്, ഭൂമി നിശ്ചലം, സൂര്യൻ കറങ്ങുന്നു എന്നാണ്. പണ്ട് മിക്കവാറും എല്ലാവരും നമ്മുടെ തത്വചിന്തകന്മാരൊക്കെ അഭിപ്രായക്കാരുണ്ട്. പഴയ ചില ആസ്ട്രോണമി കൈകാര്യം ചെയ്തവർ ഒഴികെ ബാക്കി എല്ലാവരും ചിന്തിച്ചിരുന്നത് എന്താണോ, ഭൂമി നിശ്ചലമാണ്, സൂര്യൻ കറങ്ങുന്നു. പക്ഷെ സയൻസ് കണ്ടെത്തി എന്താണ്, അങ്ങനെയല്ല, ഭൂമി നിശ്ചലമെന്ന് മാത്രമല്ല, ഭൂമി ഒരേ സമയത്ത് തന്നെ ഭൂമിയിൽ നിരവധി ചലനങ്ങൾ ഭൂമിയിലുണ്ട്. അപ്പൊ ഒരു ശാസ്ത്രീയ സത്യമാണ്. അതിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ, അതിനൊരു സത്യമായി നമ്മൾ അംഗീകരിക്കുമ്പോൾ അങ്ങനെ അംഗീകരിച്ചേ പറ്റും. സത്യം എന്ന് പറയുമ്പോൾ എന്താണ്, പ്രായോഗിക ക്ഷമതയുള്ള സത്യം. ഒരു സത്യം എന്ന് പറഞ്ഞാൽ പോരാ, ഈ തത്വചിന്തയുടെ സത്യമല്ല. തത്വചിന്തയിലെ സത്യം എന്ന് വരുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു പ്രായോഗിക ക്ഷമത വേണമെന്നില്ല. സയൻസിന്റെ സത്യം എന്ന് പറയുമ്പോൾ എന്താണ്, അതിനൊരു പ്രായോഗിക ക്ഷമതയുണ്ട്. അതാണ് ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തുദാഹരണമാണ് നിങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യം, എന്താണ്? അതല്ല, ഇങ്ങനെയുള്ള സത്യങ്ങൾ കണ്ടെത്തുന്നതിന് പ്രായോഗികക്ഷമതയുണ്ടാകും. അതിന് ഉദാഹരണം വേറെ പറഞ്ഞു. ഞാൻ പറയുന്നിടത്തൊന്നും നിങ്ങളുടെ ബുദ്ധി എത്തുന്നില്ല. റോക്കറ്റ് വിടുന്നത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. അതിന്റെ കൃത്യമായ കാൽക്കുലേഷൻ ഒരു സെക്കൻഡ് പോലും പഴിക്കാത്ത കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഈ ശാസ്ത്രീയ സത്യത്തിന്റെ പ്രായോഗികതയാണ്. അപ്പൊ അത് യാഥാർത്ഥ്യമാണ്, അതുകൊണ്ടാണ് അതിന് സത്യം എന്ന് പറയുന്നത്. ഈ ചലനമെല്ലാം കണക്കാക്കിയിട്ടാണ് അവര് അതിന്റെ റൂട്ട് ഫിക്സ് ചെയ്യുന്നത്, അതിന്റെ സ്പീഡ് നിശ്ചയിക്കുന്നത്. അത്തരം സത്യങ്ങളെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയ എന്താണ് ഈ അനുഭവ ഭ്രമമാണ്. മറ്റേ ഞാൻ പറഞ്ഞു നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു ഉദാഹരണം പറഞ്ഞു തന്നെയാണ്, അത് ഭ്രാന്തമാണ് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ്. ഒരു ശാസ്ത്രീയ സത്യത്തെ നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മുടെ ഈ അനുഭവം നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു ഭ്രാന്തിയാണല്ലോ, അപ്പൊ എന്റെ ഭ്രമമാണല്ലോ, ഞാൻ ചലിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ അതിലും വേഗത്തിൽ ചലിക്കുകയായിരുന്നു, ഞാൻ നിശ്ചലമായി ഇരുന്നപ്പോഴും എനിക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത വേഗത്തിൽ ഞാൻ ചലിക്കുകയാണെന്നൊക്കെയുള്ള ആ അതെന്താണോ ആ ശാസ്ത്രീയ ബോധത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ഭ്രാന്തിയെ തിരിച്ചറിയും. ആ നമ്മുടെ പ്രപഞ്ച അനുഭവത്തിൽ വരുന്ന ചില ഭ്രാന്തിയാണ് അവിടെ. അങ്ങനെ പറയാൻ കാരണം എന്താണ്, നമുക്ക് ഇങ്ങനെയുള്ള ഭ്രാന്തിയെ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ മറ്റു ചില ശാസ്ത്രീയ സത്യങ്ങളെ അംഗീകരിക്കണം. ഏത്? ഭൂമി സഞ്ചരിക്കുന്നു, അതിന്റെ വേഗത ഇങ്ങനെയാണ്, സൂര്യൻ സഞ്ചരിക്കുന്നു, അതിന്റെ വേഗത ഇങ്ങനെ, ഇതൊക്കെ ശാസ്ത്രീയ സത്യങ്ങളാണ്. ഈ ശാസ്ത്രീയ സത്യങ്ങളെ നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് നമ്മുടെ അനുഭവം ഭ്രമവും നമുക്ക് ബോധിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ അനുഭവത്തിൽ തന്നെ ചില ശാസ്ത്രീയ സത്യങ്ങളെ അംഗീകരിക്കുമ്പോൾ പ്രാപഞ്ചികമായ അനുഭവത്തിൽ ഭ്രമം എന്ന് പറയുന്നതാണ് സയൻസ്. അതാണ് സയൻസിന്റെ നിലപാട്. അദ്വൈതത്തിന്റെ നിലപാട് എന്താണ്? അദ്വൈതം പറയുന്നത് ഒരു പാരമാർത്ഥിക സത്യമുണ്ട്, മനസ്സിലായോ? അതിനാണ് ഇവിടെ അസ്ഥി എന്ന് പറയുന്നത്. ആ പാരമാർത്ഥിക സത്യത്തെ നമ്മൾ അംഗീകരിക്കുമ്പോൾ ഈ പ്രപഞ്ചാനുഭവം മുഴുവൻ എന്താണ്? ഒറ്റയടി. ഇതെല്ലാം ഭ്രാന്തിയാണ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പ്രപഞ്ചം മുഴുവൻ ഭ്രാന്തി എന്ന് നമ്മൾ എന്താണ് ഈ പ്രപഞ്ചത്തെ സത്യമായി അംഗീകരിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ പ്രപഞ്ചത്തെ സത്യമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും പ്രപഞ്ചത്തെ ഭ്രാന്തി എന്ന് പറയണമെങ്കിൽ അദ്വൈതത്തിൽ എന്ത് വേണം? ഇത് വേണം എന്നല്ല ഞാൻ ഇപ്പൊ പറഞ്ഞത്. എന്തോ അടുക്കളയിലെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ ഒരാത്യന്തിക സത്യത്തെ അംഗീകരിക്കണം. ഒരാത്യന്തികമായ സത്യത്തെ അംഗീകരിച്ചാലേ എന്ത് പറയാൻ പറ്റൂ, ഈ പ്രപഞ്ചം ഭ്രാന്തിയാണെന്ന്. അതാണ് അദ്വൈതിയുടെ നിലപാട്. മറ്റൊരു പറയുന്നത് എന്താണ്, ഈ പ്രപഞ്ചത്തിലെ തന്നെ ചില ശാസ്ത്രീയ സത്യങ്ങൾ അംഗീകരിക്കുമ്പോൾ നമ്മുടെ ഈ അനുഭവം സർവ്വസാധാരണമായിരിക്കുന്ന എല്ലാവരുടെയും അനുഭവം എന്താണ്? ഭ്രാന്തിയാണ് എന്ന് പറയും. അപ്പൊ ഭ്രാന്തി എന്ന് പറയുന്ന ആശയത്തെ പറയുന്നതുകൊണ്ട് അത് അസംബന്ധമാണ്, തള്ളിക്കളയാൻ പറ്റില്ല. ഭ്രാന്തി എല്ലാവർക്കും സ്വീകരിക്കുന്നു. അപ്പൊ അസത്യം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഗുരുവിന് പറയുന്ന പോലെ എന്താണ്? വിവർത്തം അഖിലം, ഇതെല്ലാം എന്താണ്? ഇത് ഭ്രാന്തിയാണ്. അഖിലം എന്ന് പറയും. അനിത്യം എന്ന് പറഞ്ഞാൽ നിത്യമെല്ലാം നശിക്കുന്നുള്ള അർത്ഥമേ ഉള്ളൂ. അത് എല്ലാവർക്കും സമ്മതമായിരിക്കണം. വ്യത്യാസം മനസ്സിലാക്കും. ഇത് അനിത്യമാണ്, പക്ഷെ അസത്യം ഭ്രാന്തി എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. അതാണല്ലോ ശാസ്ത്രീയ സത്യങ്ങളെന്ന് പറയുന്നത്. ഈ പറഞ്ഞല്ലേ ഭൂമി ചലിക്കുന്നു, സത്യമാണ്, സയൻസിനെ സംബന്ധിച്ച് സത്യമാണ്. അതിന് അവർക്ക് അത്ര വ്യത്യാസം. സൂര്യനും ചലിക്കുന്നു, അത് സയൻസിന് സത്യമാണ്, അതിനൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ സത്യമാണെന്നാണ് സയൻസ് പറയുന്നത്. പിന്നെ സ്വാമി ചോദിക്കുന്ന ഇതായിരിക്കും എന്താണ് ബ്രഹ്മം? പ്രപഞ്ചാതീതമായ നിരുപാധികമായ ഒരു സത്യം, അതിനെ കുറിച്ചാണോ ചോദിക്കുന്നത്? ചോദിച്ച ചോദ്യം എന്താണ് അത് പറയാം, പിന്നെ ഞാൻ ഉത്തരം പറയാം. എന്താ ചോദിച്ചത്? ചോദിച്ചിട്ടുണ്ടോ? ഒന്ന് ചോദിക്കും, പിന്നെ വേറെ എന്തെങ്കിലും പറയും, അങ്ങനെ പറ്റും. ചോദിച്ചതിന് ഉത്തരം പറയുമ്പോൾ വേറെ എന്താണ് പറയുന്നത്? ആ ചോദ്യം തന്നെ ഉണ്ടോ? എന്നാ ഞാൻ എന്റെ മറുപടി പറയുന്ന കേട്ടോ. നിത്യസത്വം എന്ന് പറഞ്ഞാൽ അദ്വൈതം പറയുന്ന നിത്യസത്വം എന്താണ്? പ്രപഞ്ചാതീതമാണ് ബ്രഹ്മം എന്ന് പറയുന്ന ഒരു സത്യം. അങ്ങനെ ഒരു സത്യം, അത് അതിനെക്കുറിച്ച് പറയുന്നത് നിരുപാധികമാണ്, പ്രപഞ്ചാതീതമാണ്, മനസ്സിനും വാക്കിനും എത്താത്ത ഒന്നാണ്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരു സത്യമുണ്ട്. പിന്നെ അതിന് പല വ്യാഖ്യാനങ്ങളുമുണ്ട്. ഈ സയൻസ് എന്ന് പറയുന്നത് മനസ്സിനും വാക്കിനും വിഷയമായതും പ്രാപഞ്ചികമായ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്ന, പ്രപഞ്ചത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രത്തെയാണ് സയൻസ് എന്ന് പറയുന്നത്. പ്രപഞ്ച അതീതമായ ഒന്നിനെ കുറിച്ച് സയൻസിന് പഠിക്കാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ മനസ്സിലായ എന്തോന്നു എന്താണ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇതാണ് ഞാൻ പറയുന്നതെന്ന് കേൾക്കുന്നുള്ളൂ. ഒരു രക്ഷയും അങ്ങനെ പഠിക്കുന്ന, അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുന്ന ഒന്നല്ല സയൻസ് എന്നാ പറഞ്ഞത്. മനസ്സിലായോ? അതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രങ്ങളുണ്ട്, അങ്ങനെ മെറ്റാഫിസിക്സ് എന്ന് പറയും. ഫിസിക്സും മെറ്റാഫിസിക്സ് രണ്ടും. ഫിസിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് എഴുതാൻ തുടങ്ങി പറയുന്ന കേസിലേക്ക്? നമ്മുടെ ഈ പ്രാപഞ്ചികമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുന്നതാണ്. മെറ്റാഫിസിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഫിസിക്സിനപ്പുറമുള്ള കാര്യം. മനസ്സിലായോ? അത് അല്ല സയൻസിന്റെ വിഷയം. അത് തത്വചിന്തകന്മാരാണ് അതിനെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തത്വചിന്തി ഒരു സയൻസ് എന്ന് പറയാം. പിന്നെ തത്വചിന്തി സയൻസിന് ഇവിടെ കൂട്ടിക്കെട്ടുന്ന വിദ്വാന്മാരുണ്ട്, അതിനൊന്നും കാര്യമില്ല. നമ്മള് ഫിസിക്സിന്റെ വിഷയത്തെ, അതാണ് സയൻസ് എന്ന് പറയുന്നത്. ഫിസിക്സ് അല്ലെങ്കിൽ അതുപോലെയാണ്, ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ഇതൊക്കെ. അത് ഈ പ്രാപഞ്ചികമായ വിഷയങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. മനസ്സിലായോ? പോയി വേറെ എവിടെ പോയി? നിത്യസത്യത്തെ കുറിച്ചല്ലാതെ അന്വേഷിക്കുന്നു. ഇത് നമ്മൾ ഈ അനുഭവിക്കുന്ന ഈ പുസ്തകം കണ്ടു കഴിഞ്ഞാൽ ഇതെന്താണ് ഇതിന്റെ ഇതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, പ്രിന്റ് ചെയ്തിരിക്കുന്നതെന്നുള്ളതല്ല, ഇതിലിരിക്കുന്ന എന്താണ്, കാർബണാണോ അയണാണോ അങ്ങനെയൊക്കെ അവർ പരിശോധിക്കും. അതിന് പോയി അത് അതിന്റെ ആറ്റം എന്താണ്, മോളിക്യൂൾ എന്താണ്, ഇങ്ങനെയൊക്കെ അവർ പഠിച്ചു പഠിച്ച് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് പ്രാപഞ്ചികമായ വിഷയങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതിനും അപ്പുറം എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് പഠിക്കുന്നതിനാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിച്ചു പോകുന്നതാണ് തത്വചിന്തകന്മാർ. അവർ പറയുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്, ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറയുന്നതാണ്. അല്ല, ഫിസിക്സ് ഏതുവരെ പഠിച്ചു പോയാലും ശരി, അത് ഭൗതിക പ്രപഞ്ചത്തിലെ നിൽക്കൂ അതിന്റെ പഠനങ്ങൾ. മനസ്സിലായോ? പിന്നെ ഇതുപോലെയുള്ള എന്താണ് തത്വചിന്തകന്മാര് ഇത് രണ്ടും കൂടെ ചേർക്കാനൊക്കെ ശ്രമിക്കും. ഇത് എന്താണ് ഭൗതിക ശാസ്ത്രത്തിന് അപ്പുറമുള്ള കാര്യം പറയും. ഉലകമെന്ന് പറയുമ്പം ഭൗതികമായ വിഷയം തന്നെയാണ്. ഉള്ളത് എന്ന് പറയുമ്പോൾ എവിടെ പോകുന്നു? അങ്ങ് പോകുന്നു. അത് ഭൗതികശാസ്ത്രത്തിന്റെ വിഷയമല്ല. അപ്പൊ സയൻസ് അന്വേഷിക്കുന്ന കാര്യമില്ല. സയൻസ് അങ്ങനെ ഒരു കാര്യമല്ല അന്വേഷിക്കുന്നത്. ഇത് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറയും. വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളെയാണ് സയൻസ് അന്വേഷിക്കുന്നത്. ഈ വസ്തുവിൽ എന്ത് യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ളതാണ്. മറ്റത് നമ്മളിങ്ങനെ തത്വചിന്തയിലേക്ക് പോയി പോയി പോയി പോയി അതെന്താവും, അതൊരു സബ്ജക്റ്റീവ് ട്രൂത്തായി മാറും. അപ്പൊ അത് മെറ്റാഫിസിക്സിലേക്ക്, അതൊരു ആശയപ്രപഞ്ചത്തിലേക്ക് പോകും. ചിന്തയുടെ ലോകം അതിൽ പറയുന്നത് തന്നെ തത്വചിന്ത എന്ന്. തത്വം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരമാർത്ഥത്തെ കുറിച്ചുള്ള ചിന്തയാണ്. മറ്റങ്ങനെയല്ല, വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾ എന്തെന്ന് ചിന്തിക്കുന്നതാണ്. മനസ്സിലായോ? പിന്നെ ഇതിന് രണ്ടിനെയും കൂടെ കൂട്ടിക്കെട്ടി കൂട്ടിക്കെട്ടുന്നവരുണ്ട്. അതിനാണ് പറയുന്നത് സ്യൂഡോ സയൻസ് എന്ന് പറയും, വ്യാജശാസ്ത്രം. മനസ്സിലായോ? ചില തത്വചിന്തകന്മാർക്ക് അവിടെ സയൻസ് കൂടെ കൊണ്ടുവന്നാലേ അവർക്ക് പറ്റൂ. കാരണം അവർക്ക് സ്വയം ഈ തത്വചിന്തയിൽ പോരായ്മയുണ്ടെന്ന് തോന്നുന്നതുകൊണ്ട് സയൻസ് എന്തോ വലുതാണെന്ന് കാണുന്നതുകൊണ്ട് അതിനെ കൂടെ കൂട്ടുപിടിക്കും. അത് മറ്റൊരു കാര്യമാണ്. സൂര്യസെന്റ് വെച്ചാൽ കപടശാസ്ത്രം. നമ്മള് പറയുന്ന വിഷയമായിട്ടതിന് ബന്ധമുണ്ട്. അപ്പൊ നമ്മളിത് ഇങ്ങനെ ആവശ്യമില്ലാത്ത ബന്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് കപടശാസ്ത്രമായി. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു സദ്ഗുരു കേട്ടിട്ടുണ്ടോ? മുഴുവൻ പറയുന്ന കപടശാസ്ത്രമാണ്. ഒരുപാട് സ്വാമി പോലെയുള്ള ആൾക്കാർ ഒരുപാട് പേര് കൂടെ ഉണ്ട്. ആകർഷിച്ച് ഇങ്ങനെ പല സ്വാമിമാരും പറയുന്നത് കപടശാസ്ത്രം സയൻസ് അല്ല പറയുന്നു. സയൻസിന്റെ അറ്റവും മൂലയിൽ കൂടെ ചേർത്തിട്ട് ആൾക്കാരെ പറ്റി തത്വശാസ്ത്രം പറഞ്ഞാൽ അത് പറയണം. അതായത് തത്വശാസ്ത്രം പറഞ്ഞു വരുമ്പം പിടിയില്ല, കുറച്ച് മുമ്പോട്ടേ അല്ലല്ലോ. അപ്പൊ പെട്ടെന്ന് സയൻസിലേക്ക് പോകും. സയൻസ് പറഞ്ഞു വരുമ്പോൾ അതിനും പിടിയില്ല, അപ്പൊ തത്വശാസ്ത്രത്തിലേക്ക് പോകും. അപ്പൊ ഈ രണ്ടും കൂടെ കൂട്ടിക്കെട്ടുമ്പോൾ എന്ത് വരും? കപടശാസ്ത്രമോ? ഇന്ത്യയുടെ ശിഷ്യന്മാരും കേട്ട് കഴിഞ്ഞാൽ എന്നെ തട്ടിക്കളയും. അങ്ങനെ ഒരുപാട് പേര് എന്നെ തട്ടാൻ കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് ശിഷ്യന്മാർ, ഒരുപാട് കപടശാസ്ത്രക്കാരുടെ ശിഷ്യന്മാർ ഞാൻ പറയുന്നതായിരുന്നു ഉദ്ദേശം. ഞാൻ പലതും കേട്ടിട്ടാ പറയുന്നു, പറയുന്നൊക്കെ പരമാബദ്ധമാണ് പറയുന്നത്. സയൻസാണെന്ന് ആൾക്കാരെ വിഭ്രമിപ്പിച്ചിട്ട് കപടശാസ്ത്രം. എങ്ങനെ പറയുമായിരിക്കും. ഞാനാണെങ്കിൽ പറയും എവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്ന ലേവന്മാർക്ക് രണ്ട് കൊടുക്കണമേ എന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തിനാ ക്ഷമിക്കുന്നു, രണ്ടാതരം ചെയ്യുന്നോണ്ട് രണ്ടു കൊടുക്കണം, അതെന്താ കുഴപ്പം? അല്ലെങ്കിൽ ഇവൻ വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവനെ നന്നാക്കണമെങ്കിൽ എന്ത് വേണം? ഇവൻ രണ്ട് കൊടുക്കണമെന്ന് തന്നെ പറയട്ടെ. അത്രയും വിശാലമായ ബുദ്ധിയൊന്നും എനിക്കില്ല. ഞാനൊരു ചെറിയ മനുഷ്യനാണ്. ഇവൻ വേണ്ടാതീനം കാണിക്കുന്നുണ്ടെങ്കിൽ ഇവന് രണ്ട് കൊടുക്കണമെന്ന് തന്നെ ഞാൻ പറയും. അതൊക്കെ വേറെ നമ്മുടെ കാര്യമില്ല. നമ്മളൊക്കെ സാധാരണ ചെറിയ മനുഷ്യൻ, അല്പബുദ്ധികൾ ആയതെന്ന് പറഞ്ഞിട്ടില്ലേ ഒരു ഇവരെന്തറിയുന്നു. അങ്ങനെ ആ കൂട്ടത്തിൽ പെടുന്നവരാണ് നമ്മളൊക്കെ. രണ്ടാതിനം കാണിച്ചാൽ രണ്ട് കൊടുക്കണം, എങ്ങനെയായാലും കുഴപ്പമില്ല. മറ്റത് വലിയ അപകടമാണ്. കാരണം എന്താണ്? നമ്മുടെ രാജ്യത്തൊരു നീതിന്യായ വ്യവസ്ഥയുണ്ട്. എന്തേ ആ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ആരെങ്കിലും അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവരെ ശിക്ഷിക്കുന്നു. അല്ലാതെ ദൈവത്തിനോട് പ്രാർത്ഥിക്കാനല്ല ഇവരെ നന്നാക്കാൻ. അവരെ നിയമവ്യവസ്ഥയിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കും. ഇതാണ് എന്റെ അഭിപ്രായം. കാരണം വ്യവസ്ഥയ്ക്കനുസരിച്ച് നമുക്ക് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ നമുക്കിവിടെ ജീവിതം അസാധ്യമായി തീരും. അതുകൊണ്ടാണ് എന്താണ് അന്യായം കൊണ്ടപ്പോ കോടതി പോയത്. ഇപ്പൊ മനസ്സിലായത്? ഇപ്പോ അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നു. അന്യായം കണ്ടു കഴിഞ്ഞാൽ കോടതി പോകണം. എവിടെ ആയാലും ശരി, കോടതിയിലും പോലീസിലും ഒക്കെ പോകണം. അല്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ല ഇവരെ നന്നാക്കണേ. അത് വെറും മണ്ടത്തോടെ. കാരണം ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്ന ആളല്ലേ. ഇവൻ വേണ്ടാതിനും ചെയ്യുന്നെങ്കിൽ നന്നാക്കാൻ ദൈവത്തിന് അറിയില്ല. നമ്മൾ റെക്കമെന്റ് ചെയ്യണം, വേണം. ദൈവത്തിന് കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോടതിയിൽ പോകുന്നു ഇവനെ നന്നാക്കാൻ വേണ്ടി. കോടതി വിചാരിച്ചാൽ കുറെയൊക്കെ നന്നാകും, ശിക്ഷ കൊടുക്കും. അതുപോട്ടെ, വിഷയം മാറിക്കും. ഇപ്പോ ഭ്രാന്തിയെ കുറിച്ചാ പറയുന്നത്. ഭ്രാന്തിയെ നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല. ഭ്രാന്തി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ നിരവധി ഉദാഹരണങ്ങൾ കാണിക്കുന്നു. നമ്മുടെ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നമ്മുടെ ദൈനംദിന അനുഭവത്തിൽ നമ്മൾ ഒരുപാട് ഭ്രാന്തികളും മിക്ക ശാസ്ത്രീയമായ സത്യങ്ങൾക്ക് വിരുദ്ധമായ അനുഭവം ഉണ്ടെന്ന് മനസ്സിലാകും. ശാസ്ത്രീയ സത്യങ്ങൾക്ക് വിരുദ്ധമായ നമ്മുടെ അനുഭവം ഉണ്ട്. അപ്പൊ ഭ്രാന്തി നമുക്കുണ്ട്. അതുകൊണ്ട് ഭ്രാന്തി അംഗീകരിക്കുക. പിന്നെ അദ്വൈതി പറയുന്ന ജഗത് ഭ്രമമാണെന്നുള്ളത് അദ്വൈതത്തെ വിശ്വസിക്കുന്നവരംഗീകരിച്ചാണ്, അല്ലാത്തവർ അംഗീകരിക്കില്ല. അദ്വൈതത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് അംഗീകരിച്ചാണ്, അല്ലെങ്കിൽ വേണ്ട, ഇത്രയേ ഉള്ളൂ. എന്ന് വിചാരിച്ച് ഭ്രാന്തി എന്നത് നിഷേധിക്കാൻ പറ്റത്തില്ല. ഗുരു ഇവിടെ പറയുന്നത് എന്താണ്? ഇത് ഭ്രാന്തമാണ്, ഈ പ്രപഞ്ചം. വെറും ഭ്രാന്തി മാത്രമല്ല, ഇവിടെ സത്യാനുഭവം ഉണ്ട്. ഇതാണ് അദ്വൈതം. മതിയോ? ഇത്രയും മതിയോ? എനിക്ക് വിഷയം ഉണ്ടല്ലോ. നിർത്തിക്കളെ.